പുസ്തകം മുമ്പിലിരിക്കും. പുസ്തകം ഇവിടെ ഒരാൾ കൊണ്ടുവച്ചാൽ ഞാൻ ഈ പുസ്തകത്തെ അറിയും, എടുത്തു മാറ്റിയ മേശപ്പുറത്ത് പുസ്തകം ഇരിക്കുന്നു എന്ന് ഞാൻ അറിയും? അറിയത്തില്ല. ഇനി പുസ്തകം എടുത്തങ്ങ് മാറ്റി, ഇതാ മേശപ്പുറത്ത് പുസ്തകം ഇരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ അവിടെ പുസ്തകം ഉണ്ടാകും. ബാഹ്യമായ വിഷയമായാലും ശരി, ആന്തരികമായ വിഷയമായാലും ശരി, വിഷയം വരുമ്പോ നമ്മൾ അറിയുന്നു. അതാണ് നമ്മുടെ അനുഭവം. അല്ല, നമ്മൾ അറിയുന്നോണ്ട് വിഷയം ഉണ്ടാകുകയില്ല. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. എങ്ങനെ? ഞാനിപ്പോ വളരെ ദുഃഖത്തിയിരിക്കും, വളരെ സങ്കടത്തിയിരിക്കും. ഇപ്പൊ ഒരാളൊന്ന് പറയണം, ഞാൻ വളരെ സങ്കടത്തിയിരിക്കുകയാണ്, എനിക്ക് സഹിക്കാൻ വയ്യാത്ത സങ്കടം. അപ്പോ വേറൊരാളൊന്ന് എന്നോട് പറയണം, ഓ നിനക്കിപ്പോ നല്ല സുഖമാണല്ലോ. അപ്പൊ ഞാൻ ഉടനെ കേൾക്കും, നല്ല സുഖം, എനിക്ക് സുഖത്തെ കുറിച്ച് ബോധമുണ്ടായി, നല്ല സുഖം. ഒരാൾ പറയണം നല്ല സുഖം കേട്ട്, അപ്പൊ എന്താ എന്റെ ഉള്ളിൽ സുഖം ഉണ്ടാവും, ഞാൻ സുഖിയാവും. അപ്പൊ സുഖം വരൂ. അങ്ങനെയാണെങ്കി ഇപ്പൊ ഞാൻ രണ്ട് ഇടി തരാം, കൊള്ളണായിരുന്നു, തിരിച്ചൊന്നും ചെയ്യരുന്നു. അപ്പൊ ഇതെന്ത് കരയും? കരയുമ്പോ ഞാൻ പറയാ, ഇപ്പൊ എന്ത് സുഖമാണെന്ന് പറഞ്ഞ അസുഖം തോന്നു. ഓ അപ്പൊ സുരേഷ് പറയാ നല്ല സുഖം, പിന്നെ രണ്ടിടി കൂടെ കിട്ടിയെങ്കിൽ. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാ സുഖം, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം, പക്ഷെ ഞാൻ പറഞ്ഞാ സുഖം കിട്ടുമെന്നാ പറയും. റെഡിയുണ്ടോ ഒരു പരീക്ഷണം നടത്താൻ? അപ്പൊ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് സുഖമെന്ന് പറയുന്നോണ്ട് എന്താണോ സുഖമെന്ന് പറയുന്ന വിഷയം ത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അയാള് സുഖത്തെ ചിന്തിക്കുന്നോണ്ട് അയാൾക്ക് സുഖം വരത്തില്ല. സുഖം വരാം, ദുഃഖത്തിന്റെ ഇടയ്ക്ക് മനുഷ്യന് സുഖം വരാം, സുഖത്തിന്റേതായ നിമിത്തങ്ങളുണ്ടെങ്കിൽ. എന്നുവെച്ചാൽ കേവലം സുഖം എന്നുള്ള അറിവുകൊണ്ടുണ്ടാകത്തില്ല, സുഖത്തിന്റെ നിമിത്തങ്ങൾ വന്നാൽ എന്ത് വരാം, വളരെ ദുഃഖത്തിയിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സുഖത്തിന്റെ അയാൾക്ക് അനുകൂലമായ ഒരു നിമിത്തം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് വരാം, സുഖം വരാം. അത് സുഖത്തിന്റെ നിമിത്തമുള്ളതുകൊണ്ടാണ്. കേവലം രണ്ട് രണ്ടാണ്, സുഖത്തിന്റെ അറിവ് വേറെ, സുഖത്തിന്റെ നിമിത്തം വേറെ. സുഖം എന്നറിയുന്നതുകൊണ്ട് ഒരാളുടെ ഉള്ളിൽ സുഖം ഉണ്ടാകത്തില്ല. പിന്നെ വരുന്നത് എങ്ങനെയാണ്? സുഖത്തെ സ്മരിക്കുന്നതുകൊണ്ട്, ഞാൻ മുമ്പ് അനുഭവിച്ച സുഖത്തെ ഇരുന്ന് സ്മരിക്കുന്നു. കൽപ്പായസം കുടിച്ചതിനെ കുറിച്ച് ഞാൻ ഇതിനിങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചൊരു സുഖമൊക്കെ തോന്നും. എന്തുകൊണ്ടാണത്? അവിടെ സുഖം പ്രത്യക്ഷപ്പെടുന്നു മനസ്സിൽ. സുഖ സ്മൃതി സുഖത്തെ ഉണ്ടാക്കുന്നു. എനിക്ക് സുഖസ്മൃതി സുഖമായതുകൊണ്ടാണ്. എന്നുവെച്ചാൽ അവിടെ സുഖം എന്ന് പറയുന്ന ഒന്ന് എന്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുന്നു, അതിനെ ഞാൻ അറിയുന്നു. അപ്പൊ സുഖം എന്ന് പറയുന്നത് അറിവിന്റെ വിഷയവും സുഖത്തെക്കുറിച്ചുള്ള അറിവുമാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്, ഇതിനെ വിശദീകരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ സുഖം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാകുന്നു, നമ്മളതിനെ അറിയുന്നു. അല്ലാതെ അങ്ങനെ ഒരു വസ്തുവില്ലാതെ, സുഖം എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഇല്ലാതെ, നമ്മള് കേവലം സുഖം എന്നുള്ള അറിവ്, അതുകൊണ്ട് മാത്രം സുഖം ഉണ്ടാവും. സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് സുഖം അനുഭവിക്കുന്നത്? അനുഭവിക്കുന്ന സമയത്ത് സുഖം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മുടെ മനസ്സിലവിടെ ഉണ്ടാവും. ഭൗതികശാസ്ത്രം പറയുന്നു സുഖം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ അവിടെ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മുടെ ബ്രെയിൻ എന്നാ പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ബോധവും നമുക്ക് ഉണ്ടാകുന്നു. ഇവിടെയും പറയുന്ന അങ്ങനെ തന്നെ സുഖം എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഇവിടെ ഉണ്ടാകുന്നു. അപ്പൊ എന്ത് വരുന്നു, നമുക്ക് സുഖത്തെ കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. ആ സുഖത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവിനെയാണ് നമ്മൾ സുഖത്തിന്റെ അനുഭവം, സുഖാനുഭൂതി എന്നൊക്കെ പറയും. സുഖാനുഭൂതി അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ എന്താണോ അറിവ് തന്നെ, അറിയുന്നതിനെയാണ് പറയുന്നത്. അല്ലാതെ വെറുതെ എന്ത് ചെയ്യുന്നു, നമ്മുടെ കേവലമായ അങ്ങനെ ഒരു സുഖം നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടാതെ സുഖത്തെ അറിയുക. അതിപ്പോ മറ്റുദാഹരണം പറഞ്ഞാൽ തന്റെ കടുത്ത ശത്രു, കടുത്ത ശത്രുവാണ്, എനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, അവൻ എന്നെ. അപ്പോ ഞാൻ അറിയണം അവൻ ഇപ്പൊ വളരെ സുഖിയായിരിക്കുന്നു എന്ന് എനിക്ക് സുഖം തോന്നുന്നു. സുഖം തോന്നു ശത്രുവിന് സുഖമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സുഖം തോന്നു. എന്താ പഴമിഴുങ്ങിയിരിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, എന്റെ ശത്രുവിന് ഭയങ്കര സുഖമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖത്തെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ടായി, പക്ഷെ എനിക്ക് സുഖത്തെ അനുഭവിക്കാൻ പറ്റില്ല. അന്യൻ എന്തുകൊണ്ട്, അവിടെയും ഞാൻ സുഖത്തെ അറിഞ്ഞല്ലോ, ശത്രുവിന് സുഖമുണ്ട് ഞാൻ അറിഞ്ഞു. അപ്പൊ എനിക്ക് സുഖത്തിന്റെ ഞാൻ സുഖത്തിന്റെ അറിവുണ്ടായി, അപ്പൊ സുഖത്തിന്റെ അനുഭൂതി എന്നിൽ ഉണ്ടാവണ്ടേ. എന്റെ ശത്രുവിന് അതുണ്ടാവും, അസൂയുണ്ടാവും, സുഖമുണ്ടാവും എന്നാണ്. കാരണം സുഖം എന്ന് പറയുന്ന എന്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടണം. എന്റെ അറിവ് എന്ന് സുഖം വരിക എന്ന് വെച്ചാൽ സുഖം എവിടെ വരണം, അന്യന്റെ ഉള്ളിൽ ഇരുന്നാ പോരാ, എന്റെ ഉള്ളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ശത്രുവിന്റെ സുഖത്തെ കുറിച്ച് എനിക്ക് അറിവുണ്ടായി, ശത്രുവിന് സുഖമുണ്ട്, പക്ഷെ എനിക്ക് ദേഷ്യവും ചിലപ്പോ സങ്കടവും ചിലപ്പോ അസൂയയും നിരാശയൊക്കെയാണ് എനിക്കുണ്ടാവുന്നത്. അപ്പൊ സുഖത്തിന്റെ അറിവെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തന്റെ അന്ധകരണത്തിൽ തന്നെ എന്ത് വേണം, സുഖം പ്രകടമാകണം, അതിനെ താൻ അറിയണം. അറിഞ്ഞാലെന്തോരും തനിക്ക് സുഖം ഉണ്ടാവും, അല്ലാത്തടത്തോളം കാലം സുഖാനുഭവം ഉണ്ടാവും. ദുഃഖം അങ്ങനെ തന്നെ, ശത്രുവിന് സുഖമാണെന്ന് എനിക്കുണ്ടാകുന്ന ദുഃഖമാണ്. ശത്രുവിനെ സുഖമാണെന്നുള്ള വാർത്ത എന്റെ ഉള്ളിൽ ദുഃഖത്തെ ഉണ്ടാക്കി, അത് നിമിത്തം. സുഖദുഃഖങ്ങൾക്ക് പല നിമിത്തങ്ങളാണ്. അപ്പൊ എന്നിൽ ദുഃഖത്തെ ഉണ്ടാക്കി, ദുഃഖത്തെ ഉണ്ടായപ്പോൾ ഉടൻ തന്നെ എന്റെ അറിവ് അതിനെ കയറി പിടിച്ചു, കാന്തം പിടിക്കുന്ന പോലെയാണ്, ഉടനെ അവിടെ അറിവുണ്ടായി. അപ്പൊ ഞാൻ പറയുന്നു ദുഃഖത്തിന്റെ അനുഭവമാണ് എനിക്ക്. നമ്മളതിനെ അങ്ങോട്ട് വർണ്ണിക്കാറില്ല, അതുകൊണ്ട് ദുഃഖ അനുഭൂതിയിൽ ഞാനങ്ങനെ മുഴുകിയിരിക്കുന്നൊന്നും പറയത്തില്ല. എന്തുകൊണ്ട്, ദുഃഖത്തിന്റെ അറിവെന്ന് പറയുന്നതിനൊക്കെ വളരെ കൂടുതലാണ്, പിന്നെ ദുഃഖ അനുഭൂതി എന്നൂടെ പറഞ്ഞ് അതിനെ വർണ്ണിക്കാറില്ല. അതിന് പിന്നെ നമ്മളെന്ത് പറയും, വളരെ തീവ്രമായ ദുഃഖം നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. സുഖമാണെങ്കിൽ എന്തു പറയും, അളവറ്റ ആനന്ദം എന്ന് പറയും. ദുഃഖമാണെങ്കിൽ എങ്ങനെ പറയും, തീവ്രമായ ദുഃഖം. അത് രണ്ടിനുമുള്ള നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്, രണ്ടിടത്ത് സംഭവിക്കുന്ന ഒന്ന് തന്നെ. അപ്പോ ഒരു വിഷയം ആന്തരികമായി, ഒരു വിഷയം നമ്മുടെ ഉള്ളിൽ പ്രകടമാകുമ്പോഴാണ് നമുക്ക് അതിന്റെ അനുഭവം ഉണ്ടാകുന്നത്. ബാഹ്യമായുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം അതിനു മുമ്പ് പറഞ്ഞത്. എന്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം? എന്താ പറഞ്ഞു? സുഖത്തിന്റെ കാര്യം പറയുന്ന മുമ്പ് എന്താ പറഞ്ഞു? കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറന്നിട്ട് ഇവിടെ വന്നിരുന്നു. ഇതൊരു തുടർച്ച കിട്ടത്തില്ല. അതിനു മുമ്പ് എന്ത് കാര്യം പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒരു ബോധമില്ലാതെ പറഞ്ഞ നിങ്ങൾക്ക് പറയുന്നതിന്റെ തുടർച്ച എന്താണെന്ന് മനസ്സിലാകത്തില്ല. സുഷുപ്തി കഴിഞ്ഞ് സുഖത്തിന് ഇടയ്ക്ക് എന്താ പറഞ്ഞു? ആകെ അരമണിക്കൂറാ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ പറയുന്നത് നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ തടി സുഖമില്ലാതെ ഇരുന്ന് സംസാരിക്കണം. കാരണം നിങ്ങൾക്ക് എന്റെ കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. സുഷുപ്തിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞു? അങ്ങനെ ഇപ്പൊ ഹിമാലയത്തെ കുറിച്ച് പറഞ്ഞ എന്ത് പറഞ്ഞു? അങ്ങനെ അങ്ങനെ ഏത് സുഖദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞു? ഹിമാലയത്തെ കുറിച്ചാണ് പറഞ്ഞ ആഗന്തുകം. ഈ സുഖദുഃഖങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുന്നു, നശിക്കുന്നു. അത് നമുക്കറിയാം. അത് നശിക്കുന്നുവെന്ന് നമ്മൾ അറിയുന്നതുകൊണ്ടാണ് അതിന് അനിത്യം എന്ന് പറയുന്നത്. നിത്യം എന്ന് നശിച്ചു പോകുന്നു. ആന്തരികമായി എങ്ങനെയാണ് നമ്മുടെ അറിവിന് വിഷയമായിരിക്കുന്ന സുഖദുഃഖങ്ങളെല്ലാം അപ്രകടമാണ്, ഇല്ലാതാകുന്നു, നശിച്ചു പോകുന്നു. പുറമെ ഹിമാലയം അങ്ങനെയല്ല, ഹിമാലയത്തെ കുറിച്ച് അറിയുന്നു. പക്ഷെ നമുക്കറിയാം എന്താണ് അതൊരിക്കൽ നശിക്കും. അത് നമ്മുടെ കണ്ണിന് മുമ്പിൽ നശിക്കത്തില്ല ഒരുമിച്ച്, പക്ഷെ കുറേശ്ശെ നശിക്കും. ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ എന്താണ് ഒരുപാടൊക്കെ തകർന്നു പോകുന്നു. മുഴുവനായി നശിക്കുന്ന കാണാൻ പറ്റില്ല. ഭാവിയിൽ ആരെങ്കിലും അത് കണ്ടെന്നിരിക്കും. ഇതൊക്കെ അനിത്യമാണ്, നശിക്കുന്നോണ്ട് അനിത്യം എന്ന് പറയുന്നു. അപ്പോ അനിത്യത്തെ നമ്മൾ ചിലപ്പോ നേരിട്ട് കാണും, ചിലപ്പോ നമ്മൾ ഊഹിക്കും ഇങ്ങനെയാണെങ്കിൽ നശിക്കും എന്ന് കാണും. ഇവിടെ നമ്മുടെ ജീവിതത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളിലും പുറമേയും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോന്നും ഒറ്റയടിക്ക് നശിക്കുന്നു, അല്ലെങ്കിൽ ക്രമമായി നശിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം അനിത്യമാണെന്നുള്ളൊരു ബുദ്ധിയുണ്ട്. ചിലതിന്റെയൊക്കെ നാശം നമുക്ക് നേരിട്ട് കാണാനും പറ്റും. അഹം ബ്രഹ്മാസ്മിയിലേക്ക് വരിക. അഹം നമ്മുടെ സ്ഥൂലമായ അനുഭവങ്ങളിൽ സ്ഥൂലഭാനത്തിൽ എന്തുണ്ട്? അഹമുണ്ട് അല്ലേ. സൂക്ഷ്മഭാനത്തിൽ അഹമുണ്ട്, കർണഭാനത്തിൽ അഹമുണ്ട്, തുര്യഭാനത്തിലും അഹം. അഹം എന്ന് പറയുന്നത് ബോധമാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നു അഹം എന്നുള്ള ബോധം. അഹം എന്നുള്ള ബോധം നമ്മൾ എന്തിനാ അറിയുന്നത്? അഹം ബോധത്തിന് നമ്മൾ അറിയുന്നത് എന്തിനെ? അഹത്തെ തന്നെ അറിയുന്നു. അഹംബോധത്തിൽ വേറൊന്നിനെ അറിയുന്നില്ല, അഹത്തെ തന്നെയാണ്. അഹം എന്താണ് ജീവിതം? അതൊരു അന്ധക്കരണ വൃത്തിയാണ്. സുഖം എന്താണ്? അതുവരെ എന്തൊക്കെയാണ്? വൃത്തിയാണ് പറയുന്നു. അപ്പോ ഈ സുഖവൃത്തി, സുഖം തന്നെ ഒരു വൃത്തിയാണ്, സുഖത്തെക്കുറിച്ചുള്ള അറിവും ഒരു വൃത്തിയാണ്, രണ്ടും വൃത്തിയാണ്. സുഖം എന്ന് പറയുമ്പോൾ അതൊരു വിഷയം ആയ വൃത്തി, സുഖത്തിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുമ്പോൾ അത് വിഷയി ആയ വൃത്തി, രണ്ടും വൃത്തിയാണ്. വിഷയവൃത്തിയും വിഷയവൃത്തി രണ്ടും, കാരണം രണ്ടു ഉള്ളിൽ നടക്കുന്നുണ്ട്. അഹത്തെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടാകുമ്പം ഈ അഹം എന്ന് പറയുന്നത് അഹമൊന്നും ഞാനൊന്നും അയ്യെന്ന് പറഞ്ഞു, അതവിടെ ഒരു വിഷയമുണ്ട് ആ അറിവിന്, അതിനാണ് ഞാനെന്ന് പറയുന്നത് ആ വിഷയത്തിൽ. പക്ഷെ ആ വിഷയത്തിൽ നമുക്ക് ആന്തരികമായതുകൊണ്ട് പുറമേടുത്ത് കാണിക്കാൻ പറ്റില്ല, ഇതാണ് അയ്യെന്ന് കാണിക്കാൻ പറ്റും. പുറമേടുത്ത് കഴിഞ്ഞാൽ അത് ഇതായി പോകും, ഇതം ആയി. ഉള്ളിൽ നിന്ന് നമ്മളതിനെ പുറമേ എടുക്കാൻ ശ്രമിച്ചാലോ ഇതമാവും. ഉള്ളിലിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ വൃത്തിയെ അഹം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചും ബോധമുണ്ട്, അഹം ബോധം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അഹം ബോധം, ഞാനെന്ന ബോധം. ആ ബോധത്തിൽ ഒരു വിഷയമുണ്ട്, ഒരു വിഷയമുണ്ട്. വിഷയം എന്ന് പറയുന്നത് എന്താണ് അവിടെ? അഹം വൃത്തി. വിഷയം എന്ന് പറയുന്നതോ അങ്ങനെ കേവലമായ അഹം എന്ന് പറയുന്ന ആ വിഷയത്തെ അറിയുന്ന ബോധം. സാന്നിധ്യം നമുക്ക് ഇതിനെ രണ്ടായിട്ട് മാറ്റിവെക്കാൻ പറ്റില്ല. മാറ്റിവെക്കാൻ പറ്റാത്ത കാരണം ഇപ്പൊ സുഖം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അത് മുറിയിൽ വെളിച്ചത്ത് കടന്നു വരുന്ന കള്ളനെ പോലെയാണ്. കള്ളനാണ് പുറത്തിരിക്കുമ്പോൾ, കള്ളനാണ് ഉള്ളിലേക്ക് കടന്നു വന്ന എന്ത് ചെയ്യും നമ്മളറിയും. സുഖം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അപ്പോ അറിഞ്ഞിരിക്കും. സുഖം വന്നിട്ട് മറിഞ്ഞിരിക്കാൻ പറ്റില്ല, സുഖത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അഹം എന്ന് പറയുന്നത് അതുപോലെയാണ്, അത് പ്രകടമായ ഉടൻ തന്നെ അതിനെ പിടിച്ചിരിക്കും, ആ കള്ളനെ പിടിച്ചിരിക്കും. അങ്ങനെയുണ്ട്. അതാണ് എന്റെ പ്രത്യേകത. അത് കടന്നു വന്ന ഉടൻ ശരി, മനസ്സിന് സുഖം എന്ന് പറയുന്ന കാര്യം, എപ്പോഴും മനസ്സിനുണ്ടോ സുഖം? അപ്പൊ ഇല്ലാത്തപ്പോ ഈ സുഖം അവിടെ പോയി. ഇല്ലാത്തപ്പോ ഈ സുഖത്തിനെന്ത് പറ്റി? നശിച്ചപ്പോ എന്ത് പറ്റി അതിന്? സുഖത്തിനെന്ത് പറ്റി? അത് പറയും ഏതോ ഒരു സൂക്ഷ്മ രൂപത്തിലിരുന്നു നശിച്ചെങ്കിലും അത് നമ്മൾ അതിനാണ് പറയുന്നത് സുഖസംസ്കാരം. അതിന് പുണ്യം എന്നൊക്കെ പറയും. പുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ സുഖത്തിന് കാരണമായ സംസ്കാരം. എന്തോ ഒന്ന് അവിടെ ഇരുന്നു, അതില്ലാതെ ഇത് വരത്തില്ലല്ലോ. അപ്പോ അത് നശിച്ചു എന്ന് പറയുമ്പോഴും അതെന്ത് ചെയ്യുന്നു? മറ്റൊരു രൂപത്തിലിരിക്കുകയാണ്, ശൂന്യമാകുകയല്ല, വീണ്ടും പ്രകടമാകുന്നു, വീണ്ടും ഇരിക്കുന്നു, വീണ്ടും പ്രകടമാകുന്നു. അപ്പൊ ഈ അത് വൃത്തിയാണ്, വൃത്തിയുടെ സ്വഭാവം അതാണ്. അതേതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രത്തിലെ തരംഗങ്ങൾ, അത് ചിലപ്പോ തരംഗ രൂപത്തിലിരിക്കും, പിന്നെ അത് ജലരൂപത്തിലിരിക്കും, മറ്റു രൂപത്തിലിരിക്കും. നമ്മൾ സംസ്കാരം എന്ന് പറയും. എപ്പോഴും അത് വീണ്ടും തരംഗമാകാം, വീണ്ടും എന്ത് ചെയ്യാം, അത് സംസ്കാര രൂപത്തിലിരിക്കും. അതുപോലെ അപ്പൊ ഇതിങ്ങനെ പ്രകടമായും അപ്രകടമായും ചെയ്യുന്നോണ്ടാണിത് അനിത്യം എന്ന് പറയുന്നത്. അനിത്യമാണ് അഹംവൃത്തിയോ? ഇതും എന്ത് ചെയ്യുന്നു, പ്രകടമാകുന്നു. ഇത് ചിലപ്പോ അപ്രകടമാകുന്നു. എപ്പോ അപ്രകടമാകുന്നു? പ്രവൃത്തി മാത്രമാണ്. ഉണർന്നിരിക്കുമ്പോൾ ഇത് അപ്രകടമാകും. പ്രകടമാകണമെന്നില്ല അല്ലേ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ ആ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഞാനെന്ന പ്രകടമായൊരു ബോധമില്ല ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചില്ല, എന്നെ തന്നെ മറന്നുപോയി. അപ്പൊ നമ്മൾ ബാഹ്യമായൊരു വിഷയത്തിലോ ആന്തരികമായ വിഷയത്തിലോ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്ന സമയത്ത് അവിടെ ഞാൻ പ്രകടമായിരിക്കില്ല. എന്നാൽ അതില്ലാന്ന് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യുന്നു? മറ്റേതോ രൂപത്തിൽ ഇരിക്കുന്നു. അതാണ് സുഷുപ്തിയിലും ഒക്കെ അത് ഇരിക്കുന്നു എന്ന് പറയുന്നു. പ്രകടമായ രൂപത്തിൽ ഇല്ല, അല്ലെങ്കിൽ കേവലമായിരിക്കുന്ന ആത്മാവിൽ അതില്ല, തന്റെ സ്വരൂപത്തിൽ അതില്ല. ഇതെല്ലാം പറയാം. സ്വരൂപത്തിൽ അതിന് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ശരീരം തുടങ്ങിയ കാര്യങ്ങൾ എവിടെയെങ്കിലും നിൽക്കുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ അവിടെ ഇരുന്നു ഇരിക്കും. കേവലമായ ആത്മാണെങ്കിൽ ഒന്നുമില്ല. എന്തായാലും ഇത് അപ്രകടമാകുന്നു, പ്രകടമാകുന്നു. അതുകൊണ്ടാണ് ഇതിന് അനിത്യം എന്ന് പറയും. അല്ലേ? ശരി. ഇപ്പോ ഒരാൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയും. അതായത് ഇപ്പം ഞാൻ അഹം എന്ന് പറയുന്ന ഈ അഹംവൃത്തി, ആ അഹംവൃത്തി ചെയ്ത സ്ഥാനത്ത് അയാൾ പറയുന്നത് എന്താണ്? അഹം എന്ന് പറയുന്നത് അഹംവൃത്തി അല്ല, മറിച്ച് എന്താണ്? ബ്രഹ്മമാണ് എന്ന പറയുന്നു. നമ്മൾ സാറിന് അഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹംവൃത്തി അതിനോട് ചേർന്ന് നിൽക്കുന്ന ഏതിനെ അഹം എന്ന് പറയും? ശരീരമാണെങ്കിൽ അതിനെ പറയും അഹം. ഇവിടെ ഇപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനെല്ലാം വെട്ടും. വെട്ടിട്ട് പറയുന്നത് എന്താണ്? അഹം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു സാധനം, എന്താണ്? ബ്രഹ്മമാണ്. ആ ബ്രഹ്മം എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു പുതിയ സാധനം ബ്രഹ്മം എന്ന് പറയുകയാണ്. അത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കും എന്താണ് ബ്രഹ്മം. അതെ, ഇത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഇതെന്താണ്? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എന്താണ്? ഭാനം എന്നാണ് ഇവിടെ പറയുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു അറിവാണ്, ഒരറിവാണ്. സുഖം എന്ന് പറയുന്നത് സുഖമെന്ന് നമ്മൾ പറയുന്നത് ഒന്നിനെ അറിഞ്ഞിട്ട് പറയുകയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഒന്നിനെ അറിഞ്ഞിട്ട് പറയണം. സുഖം എന്ന് പറയുമ്പോൾ എന്തിനെ അറിഞ്ഞിട്ടാ പറഞ്ഞത്? സുഖത്തെ. അങ്ങനെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നിടത്ത് എന്തിനെ അറിഞ്ഞിട്ട് പറഞ്ഞു? ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ അവിടെ അറിഞ്ഞു പറഞ്ഞാലേ പറയാൻ പറ്റും, അതറിയും. അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ആത്തിന് എന്ത് സംഭവിച്ചു? നേരത്തെ ഉണ്ടായിരുന്ന ആ അഹത്തിന് എന്ത് സംഭവിച്ചു? പേടിക്കുന്നു. അതിനെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സംഭവിച്ച കാര്യം പറയുന്നു. പറഞ്ഞു അത് നശിച്ചു പോയി, ആഹം നശിച്ചു പോയി അല്ലേ. ശരി, നശിച്ചു പോയാൽ ഇനി അത് നശിച്ചു പോയി, സമ്മതിച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അഹം ബ്രഹ്മാസ്മിയെ കുറിച്ചാണ്. ഞാനിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് അഹം ബ്രഹ്മാസ്മി, ശരി, ഞാൻ ബ്രഹ്മമാണെന്ന് പറയുന്നു അല്ലേ. അപ്പോഴാണ് ഇവിടെ സെൻസസ് എടുക്കുന്ന ആൾക്കാർ വരുന്നത്. അവരെന്നോട് ചോദിക്കണം, നീ ആരാണ് വിചാരിച്ചത്? ഞാൻ എന്തു പറയും? പറയും. അപ്പൊ ഞാൻ എന്റെ ഊരും പേരും ഒക്കെ പറയണ്ടേ? എന്റെ നാമവും രൂപവും ഒക്കെ പറയണ്ടേ? അവര് ചോദിക്കും, ശരി, പേരെന്താണ്? മെയിൽ എന്താണ്? ജെൻഡർ എന്താണ്? വയസ്സ് എത്രയായി? ഇത്ര വയസ്സായി. എവിടെ താമസിക്കുന്നു? ഇന്നിടെ താമസിക്കുന്നു. ഇതൊക്കെ ബ്രഹ്മത്തിന്റെ കാര്യമാണോ? വയസ്സ്, ലിംഗം, ആണ്, താമസം, ഇതൊക്കെ അപ്പൊ ഞാൻ പറയുന്ന ആരെ കുറിച്ചായിരിക്കും? അപ്പൊ ഞാൻ ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ബ്രഹ്മത്തെ കുറിച്ചാണോ അതോ വേറെ എന്തിനെങ്കിലും കുറിച്ചാണോ? ബ്രഹ്മത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഇതൊക്കെ പറയാൻ പറ്റുമോ? ഞാൻ ബ്രഹ്മത്തെ കുറിച്ചാണ് ചിന്തിച്ചോണ്ടിരിക്കണെങ്കിൽ അയാള് ചോദിക്കണം, എന്താ പേര്? ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി. വയസ്സെത്രയായി? അഹം ബ്രഹ്മാസ്മി. ആണാണോ പെണ്ണാണോ? അഹം ബ്രഹ്മാസ്മി. എവിടെ താമസിക്കുന്നു? അഹം ബ്രഹ്മാസ്മി. ഇങ്ങനെ പറയൂ, പറയൂ. വേണമെങ്കിൽ എനിക്ക് പറയാം, ഞാൻ ബ്രഹ്മത്തെ അറിയുന്ന ആളാണെന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവര് പറയും, ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്, ഇയാളെ പിടിച്ച് ഡോക്ടറെ കാണിക്കണമെന്ന് പറയും. നമ്മളങ്ങനെ അല്ല, വേണമെങ്കിൽ കൃത്രിമമായിട്ട് അങ്ങനെ പറയാം. ഞാനെന്തോ ഒരു പ്രത്യേക സാധനമാണെന്ന് ഈ വരുന്നവരെ ബോധിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് ചോദ്യത്തിന് ഉത്തരം എന്ത് പറയും? അവൻ ബ്രഹ്മാസ്മി എന്ന് പറയും. ശരിക്കും അതാണോ? അല്ല. എന്തുകൊണ്ടല്ല? നീ അങ്ങനെ തന്നെ പറയുന്നു എന്നിരിക്കട്ടെ. അല്ല, ചോദിക്കുന്ന സ്ഥലത്ത് ചോദ്യം ഉത്തരം ഇല്ലെങ്കിൽ പോട്ടെ. ചോദിക്കുന്ന സ്ഥലത്ത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, എന്തുകൊണ്ട്? ഞാൻ ബ്രഹ്മമാണ് എന്ന് വന്നാലോ? അപ്പൊ എനിക്ക് വിശപ്പ് വരും, ദാഹം വരും, ഭക്ഷണം കഴിക്കും, മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു, കക്കൂസി പോകണമെന്ന് തോന്നുന്നു, അപ്പോഴൊക്കെ എന്തായിരിക്കും? ബ്രഹ്മമായിരിക്കും. ബ്രഹ്മം മൂത്രം ഒഴിക്കും. റാഗിയുടെ പൊട്ട് കഴിക്കും. ബ്രഹ്മം. ഇവിടെയൊക്കെ ഞാൻ മനുഷ്യൻ എന്നുള്ള ബോധത്തിൽ തന്നെയാണ്, ബ്രഹ്മം എന്നുള്ള ബോധത്തിലല്ല. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ പറഞ്ഞു അഹം നശിച്ചു പോയി. ഇപ്പോഴോ? പൊട്ട് കഴിക്കുമ്പോഴോ ഉണ്ടോ? ഉറപ്പാണോ? ഉണ്ടോ ഇല്ലയോ? അതിന് ഓരോ അഭിപ്രായം പറയണം. അപ്പൊ പിന്നെ ഇത് അനിത്യമാണ്, നശിക്കുന്നതാണെന്ന് പറഞ്ഞു. ശരി, നശിക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? ഇത് അഹം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പോ നശിച്ചാലും എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു അഹം. നശിച്ചാലും മാത്രമല്ല, ഇനിയിപ്പൊ ഞാൻ ബ്രഹ്മം എന്നുള്ള കാര്യം ഇതൊക്കെ പോട്ടെ, തന്നെന്നും കുടിക്കുന്നൊക്കെ പോട്ടെ, ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ള പല കാര്യങ്ങളും ഇരുന്ന് ചിന്തിക്കുന്നു. ഞാൻ എന്തൊക്കെ അനുഭവിച്ചു, പലതും ഞാൻ സ്മരിക്കുന്നു. ഇനി അടുത്തെന്താ ചെയ്യേണ്ടത്? ഇനി അടുത്തെങ്ങോട്ട് പോണം? ഈ ചിന്തകളൊക്കെ വരുമ്പോ എന്റെ ഉള്ളിലിരിക്കുന്ന ബ്രഹ്മമാണോ ഞാനാണോ? ഞാനാണ്. കാരണം ഞാനാണ് ജനിച്ചതും വളർന്നതും അനുഭവിച്ചതും സങ്കല്പിക്കുന്നതും എല്ലാം. അവിടെയൊക്കെ ഈ ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും പല പല പല പല തരത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ അഹം എന്ന് പറയുന്ന അനിത്യമാണെങ്കിലും, എന്ന് പറഞ്ഞാൽ ഇത് നശിക്കുന്നതാണെങ്കിലും, ഈ അഹം എന്ന് പറയുന്നത് പോകുന്നുണ്ടോ? പിന്നെ ഇത് ഏതുവരെ നിൽക്കും അഹം? അങ്ങനെ മരിക്കുന്നതുവരെ നിൽക്കും. മരിക്കുന്നവരെ ഏതൊക്കെ നിൽക്കും? ഏതൊക്കെ നിൽക്കും? അഹം ബ്രഹ്മാസ്മി നിൽക്കും, അഹം മറ്റത് നിൽക്കും. അല്ലേ? അഹം ബ്രഹ്മാസ്മി നിൽക്കും, അഹം പുട്ടം നിൽക്കും. നിൽക്കുമില്ലേ? ഇതാണ് ഇതിന്റെ വാസ്തവസ്ഥിതി. ഇത് എന്താണോ അറിഞ്ഞാലും, ഒരാൾ താൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞാലും എന്ത് ചെയ്യും? അഹോ എന്ന് പറയുന്നത് ബ്രഹ്മമല്ലാതെയും എങ്ങനെ നിലനിൽക്കും? ഏതുവരെ? മരണം വരെ. ഇതാണ് ഇതിന്റെ ഒരു ഭാഗം. ഇതുപോലെ പല ഭാഗങ്ങളുമുണ്ട്.